ഉല്ലാസം ഹേ നെറ്റിലില്ല സന്തോഷം ഹേ നെഞ്ചിൽ ഉള്ള ഉല്ലാസം ഹേ കങ്കൾ വാങ്ങി കഥ പേസും നാൻ കാണും കണവ് യാവയും ദിനം സൊൽവേൻ നെഞ്ചിടം ഒരു നന്മൻ പോലെ എൻ തന്നണിവായി പോണത് എൻ വാഴിൽ മാറ്റം വന്നത് എൻ കാക മേലേ നാൻ കൊണ്ടാടി കൊണ്ടാടി മേഘമാകിന്റേ ഞാൻ കൊണ്ടാടി കൊണ്ടാടി